വിഷമതയാർന്നൊരു അന്യമെന്നുകൊള്ളുവാൻ വിഷമം അഖണ്ഡ വിവേകശക്തി എന്നീ വിഷമയവെന്നതിനാൽ വിവേകമാകും വിഷയ വിരോധിനിയോടണഞ്ഞു വേണം. വിഷമതയാർന്ന് വിഷമതയെ ആർന്ന് വിഷമയോട് വിഷമതയോട് കൂടിയതായി എഴുന്ന പ്രടമാകുന്ന അന്യയെ എന്നുകൊള്ളുവാൻ വിഷമം അഖണ്ഡ വിവേകശക്തി എന്നീ എന്നുകൊള്ളുവാൻ വിഷമം അഖണ്ഡമായ വിവേകശക്തിയെ കൂടാതെ എന്നുകൊള്ളുവാൻ ജയിക്കുന്നതിന് വിഷമമാണ്. വിഷമയെ വന്ന് വിഷമയെ ജയിച്ച് അതിനാൽ അതുകൊണ്ട് വിവേകമാകും വിഷയവിരോധിനിയോടണഞ്ഞിടേണം. വിവേകമാകുന്ന വിഷയവിരോധിനിയോടണഞ്ഞിടേണം. വിരോധിനിയോടണഞ്ഞിടേണം, അത് ശരിയാ. ഇതുവരെയുള്ളതൊക്കെ മനസ്സിലാക്കിയെങ്കിൽ ഇതൊരു വലിയ പ്രശ്നമൊന്നുമില്ല, സിമ്പിളാണ്. വിഷമതയാർന്ന്, അത് നേരത്തെ പറഞ്ഞല്ലോ, അന്യസാമ്യമാർന്ന്, അതുപോലെ തന്നെ ഈ ആർന്നെന്ന് പറയുന്ന ഗുരു പലയിടത്തും ഉപയോഗിക്കുന്നതാണ് ഈ ശബ്ദം. വിഷമതയാർന്ന് എഴും എഴും പ്രകടമാകുന്ന, ഇതും ആത്മോദ്ദേശത്തിൽ തന്നെ പലയിടത്തും ഉപയോഗിച്ചിട്ടുണ്ട്. കടലിലെഴും തിര പോലെ, കടലിൽ പ്രകടമാകുന്ന തിര പോലെ, അറിവിലെഴും പ്രകൃതി സ്വരൂപമാകും. അറിവിലെഴുന്ന പ്രകൃതി, അറിവിൽ പ്രകടമാകുന്ന പ്രകൃതി, തീർന്നെഴും ആദ്യ സൂര്യൻ അത്രേ എഴുന്ന, അവിടെയും പ്രകടമാകുന്ന, എല്ലായിടത്തും ഇത് പ്രകടമാകുക എന്നുള്ള അർത്ഥത്തിലാണ്. പ്രകടമാകുക എന്ന് വെച്ചാൽ നമുക്ക് അനുഭവപ്പെടുക, ഇതാണ്. അതല്ലാതെ വേറെ പല സ്ഥലത്തും ഉണ്ട്, സ്ഥിരമായി ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് എഴും. അപ്പോൾ ഒരിടത്തൊരു വാക്ക് വരുമ്പോൾ നമുക്ക് എന്താണ് അതിൻ്റെ കൃത്യമായ അർത്ഥം എന്ന് മനസ്സിലായില്ലെങ്കിൽ മറ്റു പദ്യങ്ങളിൽ നോക്കിയാൽ മതി. രണ്ടു മൂന്ന് സ്ഥലത്ത് നോക്കുമ്പോൾ ചിലപ്പോൾ ചിലയിടത്ത് വ്യത്യാസമായിട്ട് ഉപയോഗിക്കും, എന്നാലും പൊതുവെ ഓരോരുത്തർക്കും ഓരോ ശൈലിയുണ്ട്, എല്ലാവരുടെ എഴുത്തിലും ഉള്ളതാണ്. അപ്പോൾ അതിൽ മിക്കവാറും ഒരുപോലെ ആയിരിക്കും അർത്ഥം വരുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് നോക്കണമെന്നേ ഉള്ളൂ. ഇപ്പൊ വിഷമതയാർന്ന്, വിഷമതയെ ആർന്ന് എഴുന്ന പ്രകടമാകുന്ന അന്യ, ഇവിടെ അന്യ എന്ന് പറഞ്ഞെങ്കിലും അടുത്ത് മൂന്നാമത്തെ ഭാഗത്തിൽ വിഷമ എന്ന് പറയുന്നുണ്ട്. ഒന്നാമത്തെ പദ്യത്തിൽ വിഷമ എന്ന് പറഞ്ഞില്ല, രണ്ടാമത്തേലും വിഷമ എന്ന് പറഞ്ഞു. പക്ഷെ ഇവിടെയും അവസാനത്തെ വിഷമം എന്താണെന്ന് മനസ്സിലായില്ലെങ്കിൽ അന്യ എന്ന് പറഞ്ഞ് വിഷമയാണെന്ന് നമുക്ക് പിടികിട്ടത്തില്ല. പിടികിട്ടത്തില്ലെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഈ ക്രമമായി വായിച്ചു പോകുന്നവർക്ക് പിടികിട്ടണമെന്നില്ല. മൊത്തം പദ്യങ്ങളെ കുറിച്ച് നമ്മളൊന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ഇവിടെ പറഞ്ഞിരിക്കുന്ന വിഷമയാണ് ഇനി പറയാൻ പോകുന്ന അവസാനം പറയുന്ന ഇതുകൂടെ വന്നതിൽ ആദ്യമായി ഇതെന്നുള്ളത് വിഷമ, ആ വിഷമയാണ് ഇവിടെ പറയുന്നതെന്ന് മനസ്സിലാവും. അന്യ എന്ന് വെച്ചാൽ വിഷമം. വെന്നുകൊള്ളുവാൻ അഖണ്ഡ വിവേകശക്തി എന്നിയെ വെന്നുകൊള്ളുവാൻ വിഷമം. അഖണ്ഡ വിവേകശക്തിയെ കൂടാതെ വെന്നുകൊള്ളുവാൻ ജയിക്കുന്നതിന് വിഷമം ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇപ്പോ ഈ വിഷമ എന്നുള്ളൊരു പേര് കൊടുക്കാൻ, കാരണം സമയ്ക്ക് നേരെ വിരോധിയായിരിക്കുന്നത് എന്നൊരു കാരണം, കൂടാതെ ഇവിടെയും പറയുന്നത് ഒരു കാരണമാണ്. എന്താണോ ജയിക്കാൻ പ്രയാസമുള്ളതാണ്, അതുകൊണ്ടാണ് അതിന് വിഷമം എന്ന് പറയുന്നത്. അത് അങ്ങനെയാണ്, പൊതുവെ ആയുർവേദത്തിനും മറ്റും വിഷമം എന്ന് പറയും രോഗത്തിൻ്റെ അവസ്ഥയ്ക്ക് ചികിത്സിക്കാൻ പ്രയാസമാണെന്നുള്ളത്. വിഷമം എന്ന് പറയുന്ന ഒരവസ്ഥ എത്തിയാൽ പിന്നെ ചികിത്സിക്കുക പ്രയാസമാണ്. അതുപോലെ ജയിക്കാൻ പ്രയാസമായതുകൊണ്ടാണ് പറയുന്നത് വിഷമം. എന്നാലും ജയിക്കാം. ഇങ്ങനെ അഖണ്ഡ വിവേകശക്തി എന്നീ, അഖണ്ഡ വിവേകശക്തിയെ കൂടാതെ ജയിക്കാൻ നോക്കിയാൽ പ്രയാസം. എന്നീ എന്ന് വെച്ചാൽ കൂടാതെ, അഖണ്ഡമായ വിവേകശക്തിയെ കൂടാതെ ജയിക്കാൻ നോക്കി. അഖണ്ഡമായ വിവേകശക്തി, ഖണ്ഡമെന്ന് വെച്ചാൽ സംസ്കൃത ശബ്ദമാണ്, ഘടിഭേദന നിഷ്ഠാരൂപമാണ് ഖണ്ഡം. മുറിഞ്ഞത് മുറി എന്നൊക്കെ പറയാം, കഷണം. അഖണ്ഡം എന്ന് പറഞ്ഞാലോ മുറിയാത്ത, മുറിഞ്ഞു പോകാത്തതെന്നർത്ഥം. നമ്മൾ ഇതിൽ പഠിച്ചല്ലോ ധാരാവാഹികം, അതുപോലെ മുറിയാത്ത നിരന്തരമായ, അതിനോട് ഉദ്ദേശിക്കുന്നു നിരന്തരമായ വിവേകശക്തി. നിരന്തരമായ വിവേകശക്തി എന്താണ് ഇവിടെ ഈ പറഞ്ഞത്? ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഉത്തരം പറയാം. ഇതാണ് നിരന്തര വിവേകശക്തി. ആ ഇത് അറിവ് സമ, അത് തന്നെയാണ്. ഈ പറയുന്നത് സമയാണെന്ന് മനസ്സിലായില്ലെങ്കിൽ എന്താവും? പച്ചി കെട്ടാൻ വേണ്ടി പേരന്വേഷിക്കുന്ന പോലെ ആവും. ഗുരുദേവൻ തന്നെ പറഞ്ഞു, ഈ അഖണ്ഡ വിവേകശക്തി എന്ന് പറയുന്നത് സമയാണ് ഈ പ്രകരണത്തിൽ. എന്തുകൊണ്ട്? വിഷമയെ ജയിക്കുന്ന സാധനമാണെന്ത്? സമ. വേറെ വിവേകശക്തിയുടെ പുറകെന്ന് പോകേണ്ട കാര്യം ഇവിടെ. അടുത്ത് സമയം വിഷമയും ഒന്ന് വേർതിരിച്ച് പറയുന്നതിന് അതിന് വേണ്ടിയിട്ടാണ് ഇതം അറിവ്. ഇത് മറ്റെന്തെങ്കിലും ആണെന്ന് അറിയുന്നതിന് പോലെ എന്തറിയണം? ഇത് അറിവ്. അതാണ് വിവേകശക്തി എന്ന് പറയുന്നത്. അത് എങ്ങനെയായിരിക്കണം? അഖണ്ഡമായിരിക്കണം എന്നുള്ളതേ ഉള്ളൂ. ഇതം അറിവെന്നിപ്പോ എനിക്കും അറിയാമല്ലോ, എങ്ങനെ അറിഞ്ഞ് പറഞ്ഞപ്പോ മനസ്സിലായി. പക്ഷെ ഇത് അഖണ്ഡ വിവേകമാണ്. വിവേകം എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് പറഞ്ഞാൽ പോരാ. വേർതിരിച്ചറിയുന്നു എന്ന് പറയുന്നു. ടീച്ചർ വിവേചന എന്ന് പറയുന്നു ധാതുണ്ടാകുന്നു, വേർതിരിച്ചറിയുക. അല്ല വെറുതെ അറിവെന്ന് പറഞ്ഞാൽ പോരാ. എവിടെയെങ്കിലും നമ്മൾ വേർതിരിച്ച് എന്തിനറിഞ്ഞാലും അത് വിവേകമാണ്. ഇത് പുസ്തകമാണ്, ഇത് പേനയാണെന്ന് വേർതിരിച്ചറിഞ്ഞാൽ അത് വിവേകമാണ്. എവിടെ രണ്ട് വസ്തുക്കളെ വേർതിരിച്ചറിയുന്ന അവിടെയൊക്കെ വിവേകമാണ്. ആധ്യാത്മികമായ സന്ദർഭത്തിൽ പറയുമ്പോഴാണ് അതിൻ്റെ അർത്ഥത്തിന് മാറ്റം വരുന്നത്. ക്ഷീര നീരക്ഷീര വിവേകം എന്നൊക്കെ പറയും. എന്താണ് പാലും വെള്ളവും വേർതിരിക്കുക എന്നൊക്കെ പറയുമ്പോൾ അവിടെ ആധ്യാത്മികമായ ഇതാണ് വിവേകം, അത് ജ്ഞാനത്തിൻ്റെ വിവേകമാണ്. ഇവിടെ അറിവിൻ്റെ രണ്ട് ശക്തികളാണ്, ഒന്ന് വിഷമാശക്തി, മറ്റൊന്ന് സമാശക്തി. ആ സമാശക്തി എന്ന് പറയുന്നതിനാണ് ഇവിടെ എന്ത് പറഞ്ഞത്, അഖണ്ഡ വിവേക ശക്തി. ഇവിടെ ശക്തി എന്ന് പറഞ്ഞു, പിന്നെ എന്തിനാ ആൾക്കാർ സംശയിക്കുന്നു, വ്യാഖ്യാനിച്ച് കാട് കയറേണ്ട ആവശ്യം തോന്നുന്നു. അത് പക്ഷെ അഖണ്ഡമായിരിക്കണം, നിരന്തരം നിരന്തരമായിരിക്കണം അങ്ങനെ ഒരറിവ്. എന്താണ് പറയുന്നത്, ഇത് വളരെ നമുക്ക് വിഷമതയാർന്നതും അന്യ അന്യയെ ജയിക്കണമെന്നാണ് പറയുന്നത്. ഇവിടെ പലരും വ്യാഖ്യാനിച്ചിരിക്കുന്നത് കേട്ട് കഴിഞ്ഞാൽ നമുക്ക് വളരെ അതിശയം തോന്നും. ഈ വിഷമയും അന്യയും കൂടെ സമന്വയിപ്പിക്കണമെന്നൊക്കെയാണ് പറഞ്ഞത്. ഞാൻ പേര് പറയുന്നില്ല, എപ്പോഴും പേര് പറഞ്ഞ ആൾക്കാരെ ഇതാക്കുന്നില്ല. നിങ്ങൾ വായിച്ചു നോക്കുമ്പോൾ മനസ്സിലാക്കും. ഇവിടെ പറയുന്നത് എന്താണ്, കൃത്യമായി പറയുന്നത് വിഷമയെ ജയിക്കണമെന്നാണ്. ജയിക്കുക എന്ന് പറഞ്ഞാൽ രണ്ടറ്റവും കൂട്ടിക്കെട്ടുന്നതാണോ? വിഷമം വേണ്ട എന്നുള്ള നിലപാടാണ്, അത് വിഷമമാണ്. വിഷമയും സമയം കൂടെ എങ്ങനെ യോജിപ്പിക്കും? വിഷമം ഒഴിവാക്കേണ്ടതാണ്, കളയേണ്ട. പിന്നെ അത് വിഷമയും ഒരു ഭാഗത്തൂടെ കൊണ്ടുവരണം, സമയം കൊണ്ടുവരണം, അതാണ് ഗുരുവിൻ്റെ ദർശനം എന്നൊക്കെ പറഞ്ഞു. അതിനൊക്കെ എന്ത് പറയാനാണ്? ആൾക്കാർ ഒരുപാട് തെറ്റിദ്ധരിപ്പിക്കുന്നു. വ്യക്തമായും പറയുന്നു എന്താണ്, വിഷമയെ അന്യയെ ജയിക്കണം, അത് പ്രയാസമുള്ള കാര്യവുമാണ്, പക്ഷേ സമയമുണ്ടെങ്കിൽ അതുകൊണ്ട് ജയിക്കാം. അഖണ്ഡമായ വിവേകശക്തി, വിവേകശക്തി പോരാതെ നിരന്തരം അത് വേണം. മായ മതിയേറുവാൻ മനനം ിടണം, നിരന്തരമായ വിചാരം വേണം എന്നാ പറയും. അല്ല, അത് നിരന്തരമായ വിചാരം എന്ന് പറഞ്ഞാൽ ഉടനെ ആൾക്കാർ പറയും അതെങ്ങനെ പറ്റും, നമ്മൾ പല കാര്യങ്ങളിലൊക്കെ ഏർപ്പെട്ടിരിക്കുകയല്ലേ, പല കർമ്മങ്ങൾ പലതും ചെയ്യുമ്പോൾ അതൊക്കെ ശ്രദ്ധിക്കാതെ പ്രവർത്തിക്കാൻ പറ്റുമോ? എന്നാ വേണ്ട, നിങ്ങൾക്ക് പറ്റൂല്ല എന്നുള്ള കാര്യമല്ല അവിടുത്തെ പ്രശ്നം, ഇതാണ് ഇതിൻ്റെ വഴി. പറ്റുമെങ്കിൽ ചെയ്താൽ മതി, ഇല്ലെങ്കിൽ വേണ്ട. ഇതാർക്കും ആരെയും അടിച്ചേൽപ്പിക്കുന്ന കാര്യമല്ലല്ലോ. എനിക്ക് സൗകര്യമുണ്ടോ ഇല്ലേ എന്ന് നോക്കിയിട്ടല്ല ഇത് ഉപദേശിക്കുന്നു. ആത്മ ഉപദേശം ഇതിങ്ങനെയാണ്. അപ്പോൾ ഇത് ആൾക്കാർക്കറിയാം, ഈ പറയുന്ന കാര്യങ്ങളിന്ന് അഖണ്ഡമായ വിവേകശക്തി എന്നൊക്കെ പറഞ്ഞാൽ ഇത് നടക്കുന്ന കാര്യമില്ല. ജനങ്ങൾക്ക് പല പണികളാണ്. ഇത് പറഞ്ഞാൽ ആർക്കും ഇതൊന്നും പറ്റിയില്ല. കാരണം പഴയകാലത്തെന്ന് വെച്ചാൽ സന്യാസം എന്ന് പറഞ്ഞാൽ ഇതിനു വേണ്ടിയിട്ടാണ്. സന്യാസം എന്ന് വെച്ചാൽ ബാക്കി പണിയൊക്കെ മാറ്റി വെച്ചിട്ട് ഇതിന് തന്നെ കൂടുതൽ സമയം എങ്കിലും ഈ കാര്യങ്ങൾ തന്നെ ഇങ്ങനെ തുടർന്നു പോവുക, അതിനായിരുന്നു പഴയകാല സന്യാസം. ഇന്നിപ്പോ സന്യാസം അതിന് സമയമില്ല. അപ്പൊ പിന്നെ ഇതാർക്ക് പറ്റും? പറ്റത്തില്ല. സമൂഹത്തിൽ ജീവിക്കുന്നവനും പറ്റില്ല, സന്യാസിക്കും പറ്റത്തില്ല. അപ്പോ ഇവരെന്ത് ചെയ്തതിനെ മാറ്റും? ഈ ഉപദേശങ്ങളുടെ അർത്ഥം വേറെയാണ്. നമ്മുടെ സാഹചര്യത്തിനനുസരിച്ച് എല്ലാം ഇതിനെ മാറ്റിയിട്ട് പറയും. പിന്നെ അഖണ്ഡ വിവേകശക്തി എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം വേറെയാണ്. നിങ്ങൾ ഉദ്ദേശിക്കും പോലെയൊന്നുമല്ല, നിങ്ങൾ പ്രയാസപ്പെടണ്ട, നിങ്ങൾ അങ്ങനെ ഇതിൽ ഇതാണ് കൂടുതൽ ഇതൊന്നും വേണ്ട എന്നൊക്കെ പറഞ്ഞ് ഇതിന് ദുർവ്യാഖ്യാനം ചെയ്യും. അതാ സംഭവം. അപ്പോൾ നമുക്ക് പറ്റിയാലും പറ്റിയില്ലെങ്കിലും ഈ പറയുന്ന ഗുരു ഉപദേശിക്കുന്ന ഇതാണ് വിഷമയെ ജയിക്കുക. എന്തുകൊണ്ട്? നിരന്തരമായ വിവേകശക്തി കൊണ്ട് സമ എന്ന ഇതമറിവ് എന്നുള്ള ബോധത്തെ നിരന്തരം നിലനിർത്തി അപ്പൊ ഇതിൻ്റെ ഒരു വൈഷമ്യം ഉണ്ട്. മനുഷ്യന് അവൻ്റെ ദൈനംദിന ജീവിതത്തിൽ നിരവധി പ്രശ്നങ്ങളുണ്ട്, അതിനെയൊക്കെ നേരിടണം. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് പറയുന്ന അഖണ്ഡ വിവേകം എങ്ങനെ എന്നൊരു ചോദ്യം വരും. അപ്പോ ഒരു സുപ്രഭാതത്തിൽ ഞാൻ വിവേകമുള്ളവനായി മാറുക, അതും നടക്കുന്ന കാര്യമായിരിക്കില്ല. പക്ഷെ പിന്നെ അതിനുവേണ്ടി ശ്രമിക്കുക, ആത്മാർത്ഥമായി ശ്രമിക്കുക. അതാണ് അടുത്ത് പറയുന്നത്. വിഷമയം എന്നതിനാൽ വിവേകമാകും വിഷയ വിരോധിനിയോടണങ്ങിടയിൽ. ഇവിടെ ഈ രണ്ടാമത്തെ പദ്യമായപ്പോൾ കൃത്യമായി പറഞ്ഞു എന്താണ് അന്യ എന്ന് പറയുന്നത്? വിഷമയാണ്. ഡിക്ഷണറി നോക്കിയിട്ട് അർത്ഥം കിട്ടിയില്ലെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഡിക്ഷണറി ഉണ്ട്. അന്യ എന്ന് പറഞ്ഞാൽ വിഷമ തന്നെ. അന്യ സർവനാമം ശബ്ദമാണ്. അന്യാന്ന് ഗുരുദേവൻ വിളിക്കുന്ന വിഷമയാണ്. സമയിൽ നിന്ന് അന്യായതും വിഷമയെ വെന്നതിനാൽ, വെന്നത് കൊണ്ട്, വെന്നുകൊണ്ട് എന്നർത്ഥം ജയിച്ചുകൊണ്ട്. മുമ്പ് പറഞ്ഞ വിവേകമാകും വിഷയവിരോധിനി, അഖണ്ഡ വിവേകശക്തി എന്ന് പറഞ്ഞിട്ട് അതിനെ തന്നെ വിവേകമാകുന്ന വിഷയവിരോധിനി എന്ന് പറഞ്ഞു. അത് തന്നെയാണ് സമ. ഈ മൂന്നും തമ്മിലൊന്നും ഒരു വ്യത്യാസമില്ല. അതിനോട് അണഞ്ഞിടേണം, അതിനോട് അടുക്കണം എന്ന് പറഞ്ഞാൽ ഈ പറയുന്നത് എന്താണ്? ഇപ്പോ ശത്രുവിനെ കീഴ്പ്പെടുത്തിക്കൊണ്ട് വിജയിക്കുക എന്ന് പറയുമ്പോൾ ശത്രുവിനെ കീഴ്പ്പെടുത്തുക എന്ന് പറഞ്ഞത് വിജയിക്കുക എന്ന് പറയുന്നത് തുടക്കത്തിൽ സംഭവിക്കില്ലല്ലോ. അതിന് കുറെ പണിയെടുക്കും. കുറെ പണിയെടുത്ത അവസാനം ശത്രു പൂർണ്ണമായും കീഴടങ്ങുമ്പോൾ ഇയാൾ വിജയിക്കും. രാജാവിന് അടുത്ത രാജ്യത്തിൻ്റെ സിംഹാസനത്തിൽ ഇരിക്കും. പെട്ടെന്ന് കയറി ചെന്നും ഇരിക്കാൻ ഒക്കത്തില്ല പഴയ കാലത്ത്. അപ്പോൾ അവിടെ ശത്രുരാജ്യത്തെ കീഴ്പ്പെടുത്താൻ പല രീതിയിലും ശ്രമിക്കും. അങ്ങനെ ശ്രമിച്ച് ശ്രമിച്ച് ശ്രമിച്ച് വേണം വിഷമയെ വെന്നുകൊണ്ട് ജയിക്കുക എന്ന് പറയുന്ന ഒരു സെക്കൻഡ് സംഭവിക്കുന്ന കാര്യമില്ല, ക്രമമായി സംഭവിക്കുന്ന കാര്യമില്ല. ഇത് രണ്ടും നടക്കണം. ഇത് ഇരുളും വെളിയും പോലെ രണ്ടു ഭാഗമായിട്ടിരുന്നാൽ നടക്കുന്ന കാര്യമില്ല. ഇപ്പൊ വെളിച്ചം വരുന്നു, ഇരുള് പോകുന്നു. അതാണ് നമ്മുടെ പ്രതീക്ഷ. ഒരു വെളിച്ചം വരുന്നു, ഇരുള് പോകുന്നു. അതാണ് അവസാനം സംഭവിക്കുന്നത്. വെളിച്ചം വരും, ഇരുളിനെ കയറുന്നതിനും ആദ്യ സൂര്യനെ അത്രയും, അതൊക്കെ ഏറ്റവും അവസാനത്തെ സംഭവമാണ്. പക്ഷേ ആ വെളിച്ചം വരുന്നതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകളുണ്ട്. അതാണ് വിഷമയം എന്നുകൊണ്ട് സമയോടടുക്കണമെന്ന് പറയുന്നത്. ഇത് രണ്ടും ഒരേ കാലം നടക്കും. വിഷമയെ ജയിക്കുന്നതിനുള്ള പരിപാടികൾ ഒരാളെ സമയോടടുപ്പിക്കുന്നു. ഇതാണ് ഈ പറഞ്ഞു വരുന്നത്. തോൽപ്പിച്ചുകൊണ്ട് ജയിക്കുക, അത് ക്രമമായിട്ടേ സംഭവിക്കത്തുള്ളൂ എന്നാണ്. അവസാനം എന്ത് ചെയ്യും? പട്ടാഭിഷേകം നടക്കും, സിംഹാസനത്തിൽ കയറിയിരിക്കുന്നു. അതൊക്കെ ലാസ്റ്റിലാണ്. ഇപ്പോൾ ഒരുപാട് പണിയെടുത്താലേ അവിടെ എത്തത്തുള്ളൂ. അതുകൊണ്ട് അതിൻ്റെ പ്രോസസ്സിനെ കുറിച്ച് പറയുകയാണ്. ഇതൊന്നും നടക്കുന്നില്ലല്ലോ, വിഷമം ഇങ്ങനെയാണ്, സമയം ഇങ്ങനെയാണെന്നൊക്കെ മനസ്സിലായി, പക്ഷേ ഇതുകൊണ്ട് പ്രയോജനമൊന്നുമില്ലല്ലോ. അപ്പം വിഷമേ വന്നുകൊണ്ട് സമയോട് അടുക്കണം, ക്രമമായി സംഭവിക്കണം. ഒരാൾക്ക് അതിനോട് ആഭിമുഖ്യമുണ്ടെങ്കിൽ, അതിനുള്ള യോഗ്യത ഉണ്ടെന്ന് ഒരാൾക്ക് സ്വയം തോന്നുകയാണ്. യോഗ്യത എന്നൊക്കെ പറയുന്ന അവനൊന്നും തീരുമാനിക്കുന്ന ഉണ്ടെങ്കിൽ ഇത് രണ്ടും പാരലായി നടക്കും. വിഷമയെ വന്നുകൊണ്ട് സമയോട് അടുത്തുകൊണ്ടിരിക്കണം. അണയുക എന്ന് പറഞ്ഞാൽ എന്താണ്? കിളി കൂടണയുന്നു എന്ന് പറഞ്ഞാൽ എന്താണ്? പറന്നതിനോട് അടുക്കുക എന്നുള്ളതാണ്. അതുപോലെ സമയത്തിലേക്ക് അടുക്കുക, വിഷമയെ ജയിച്ചുകൊണ്ട്. അതിൻ്റെ ഒരു വഴിയെക്കുറിച്ച് പറയുകയാണ്. അപ്പോൾ പിന്നെ പരാതി പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഇതറിവെന്ന് ഞാൻ അറിഞ്ഞു, പക്ഷേ ഇത് ഉടമെന്നാണ് എൻ്റെ അറിവ്, അത് മാറുന്നില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ ഇത് അറിവെന്നുള്ളതിനെ പരിശീലിച്ച് പരിശീലിച്ച് പരിശീലിച്ച് ക്രമേണ മറ്റെന്താണ്, ഇത് ഗുണമെന്നുള്ളതിനെ ക്രമേണ മാറ്റി മാറ്റി മാറ്റി വിഷമയെ ജയിച്ചുകൊണ്ട് സമയോട് അടുക്കുക, അതാണ് ഇവിടെ ഉപദേശം. ഏതാണ് ഇതിൻ്റെ താല്പര്യം, അങ്ങനെ മനസ്സിലാകണം. അല്ലെ, രണ്ടും കൂടെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോവുക. ഒരു പക്ഷത്തിൽ വിഷമയും മറ്റൊരു പക്ഷത്തിൽ സമയം വെച്ചുകൊണ്ട് മുമ്പോട്ട് പോവുക എന്നൊക്കെ പറയുന്നത് അർത്ഥശൂന്യമായ കാര്യങ്ങളാണ്. ജയിക്കേണ്ടതിന് ജയിക്കണം, തോൽപ്പിക്കേണ്ടതിന് തോൽപ്പിക്കണം. രണ്ടും കൂടെ ഒരുമിച്ച് രണ്ട് വള്ളത്തിൽ ചവിട്ടി പോകാൻ പറ്റും, അതാണ് ഇവിടെ പറയുന്നത്. അതുകൊണ്ട് വിഷമയെ വന്നുകൊണ്ട് സമയോടടുക്കുക. ആ സമാന്ന് പറയുന്നത് അടുത്താൽ അതെങ്ങനെയാവണം? അതൊരു അഖണ്ഡമായ വിവേകശക്തിയാണ്. ഇപ്പോൾ സംഭവിക്കുന്നത് പോലെ എന്താണ്, ഇടയ്ക്കിടയ്ക്ക് മുറിഞ്ഞു പോകുന്ന വിവേകമാണ്. മനുഷ്യൻ്റെ മനസ്സെന്ന് പറയുന്നത് എങ്ങനെയാണ്? ചിലപ്പോൾ മനസ്സെന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? നല്ല തെളിഞ്ഞിരിക്കും, നല്ല ഉന്മേഷം ഉണ്ടായിരിക്കും, ഊർജ്ജസ്വലമായിരിക്കും മനസ്സ്. അപ്പോൾ ഇങ്ങനെ തന്നെ മുമ്പോട്ട് പോകണമെന്ന് തോന്നുന്നു. അതിന് ഇന്നത്തെ ഭാഷയിൽ പറയും മനസ്സ് പോസിറ്റീവ് ആയിരിക്കും എന്ന് പറയും, പഴയ ഭാഷയിൽ പറയും മനസ്സ് സാത്വികമായിരിക്കും എന്ന് പറയും. മനസ്സിൻ്റെ ഒരവസ്ഥയാണത്. അത് എപ്പോഴും അങ്ങനെ ഇരിക്കത്തില്ല. ചിലപ്പോൾ മനസ്സ് നന്നായിരിക്കും, നന്നായി പോകണം, നേരെ പോകണം എന്നൊക്കെ തോന്നും. എല്ലാ മനസ്സും അങ്ങനെയാണ്, മനസ്സിൻ്റെ സ്വഭാവമാണ്. ആ മനസ്സ് തന്നെ പെട്ടെന്ന് അങ്ങോട്ട് മാറി ഗ്ലൂമിയാവും, ഉത്സാഹമില്ലാതെയാവും. ഇനി ഉത്സാഹം വന്നാൽ തന്നെ വേണ്ടാത്ത കാര്യങ്ങളിൽ ഉത്സാഹം വരും പലതുകൊണ്ടും. ഒന്ന് പ്രധാന കാരണം നമ്മുടെ ഉള്ളിലെ ജീൻ ആണൊരു കാരണം, പിന്നെ മറ്റൊന്ന് നമ്മുടെ ചുറ്റുപാട്. രണ്ടുമാണ് പ്രധാനമായി സ്വാധീനിക്കുന്നത്. അപ്പൊ പിന്നെ മനസ്സ് തൻ്റെ ജീവിതത്തിന് അനുസരിച്ചായിരിക്കില്ല, തൻ്റെ ജീവിത ശൈലിക്ക് അനുസരിച്ചിരിക്കില്ല മനസ്സ്. അതേതെങ്കിലും കാട്ടിലും മേട്ടിലും ഒക്കെ പോകും. അപ്പോ ഈ രണ്ടവസ്ഥ മനസ്സിന് മാറി മാറി വന്നുകൊണ്ടിരിക്കും. എല്ലാവരുടെ മനസ്സും അങ്ങനെയാണ്. അപ്പോഴാണ് രാഗദ്വേഷങ്ങളും മത്സരബുദ്ധിയും, അയാളെ തോൽപ്പിക്കണം, എനിക്ക് ജയിക്കണം, ഇങ്ങനെയൊക്കെ തോന്നും. അതൊക്കെ വരും മനസ്സിൽ, മനസ്സിൻ്റെ ഒരു പ്രത്യേകത. അതാണ് മനസ്സിനെ ജയിക്കാൻ, മനസ്സിങ്ങനെ രണ്ടവസ്ഥയിലേക്ക് മാറി മാറി ഇങ്ങനെ ഇരിക്കുന്നതുകൊണ്ടാണ്. അങ്ങനെ ഫ്രോയിഡ് പറയുന്ന ഇദ് ഈഗോ സൂപ്പർ ഈഗോ, ഈ മൂന്നുപേരും കൂടെ കിടന്ന് ബലം ഉണ്ടാക്കുന്നു. അതൊന്നും ശരി അങ്ങനെ വേണമെന്നില്ല, നമ്മൾ ഈ രീതി മനസ്സിലാക്കിയാലും മതി. മനസ്സെന്ന് പറയുന്നത് എപ്പോഴും ചാഞ്ചാടിക്കൊണ്ടേ, ആരുടെ മനസ്സാണ്? അപ്പോ നേരെ പോവാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ മനസ്സ് വളരെ ഡറലായിരിക്കും, ഉത്സാഹശൂന്യമായിരിക്കും. അപ്പോ അതിന് നേരെ ഒന്നിനെ വളർത്തിക്കൊണ്ടുവരണം, അതിനാണ് വിഷയവിരോധിനി. മറ്റേതിനാണ് പറയുന്നത് വിഷമമായ എന്ന് പറയുന്നു. അതിനുള്ള വഴിയാണ് മൂന്നും നാലും പാദങ്ങളിൽ പറയുന്നത്. ഇത് ക്രമമായി കൊണ്ടുപോകണം. ഒരു ഭാഗത്തുനിന്ന് മനസ്സിങ്ങനെ ചാടിക്കൊണ്ടിരിക്കും, മറുഭാഗത്ത് മനസ്സിനെ മെരുക്കിക്കൊണ്ടുവരിക്കും. അപ്പൊ ക്രമേണ നന്നാവത്തുള്ളൂ. ഒറ്റയടിക്കൊന്നും മനസ്സ് മാറി വന്നും അത്ഭുതങ്ങളൊന്നും ഒരിക്കലും ആരുടെ മനസ്സിൽ സംഭവിക്കത്തില്ല. ഒന്ന്, നിങ്ങളുടെ ജീൻ അനുകൂലമായിരിക്കണം, അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മറ്റൊന്ന്, നമ്മുടെ സാഹചര്യം അനുകൂലമായിരിക്കണം. ഇത് രണ്ടും അനുകൂലമായി കഴിഞ്ഞാൽ മാത്രമേ മനസ്സ് വിഷയവിരോധിനിയോട് അണയത്തുള്ളൂ. എന്നുവെച്ചാൽ സമയുടെ വഴിക്ക് സഞ്ചരിക്കും. സമാന്നിവിടെ ഇപ്പൊ ഗുരുദേവൻ ഇത് അറിവെന്നുള്ളൂ പറയുന്നെങ്കിലും, മനസ്സിന് ഈ അറിവ് വരുന്നതിനുള്ള എല്ലാ വഴികളും സമ തന്നെയാണ്. ഇവിടെ ഈ പ്രകരണത്തിൽ ഈ അറിവ് പദ്യങ്ങളിൽ പറയുന്നത് സമ എന്ന് പറഞ്ഞാൽ ഈ അറിവെന്നുള്ള ബോധം, അതിനെ വളർത്തിക്കൊണ്ടുവരുന്ന കാര്യമാണ് പറയുന്നത്. ബാക്കി മുമ്പ് പറഞ്ഞിട്ടുള്ളതും എല്ലാം അതിപ്പെടും. ആത്മവിദ്യ എന്ന് പറഞ്ഞാൽ അതിൽ തന്നെ പെടും. അപ്പൊ അതിനുള്ള ഒരു വഴി നമുക്ക് പറഞ്ഞു തരികയാണ്. മനസ്സിനെ ഒറ്റയടിക്ക് ജയിക്കാനോ, ജയിക്കുക എന്ന് പറയുന്നത് വെറുതെ, മനസ്സിനെ ആർക്ക് ജയിക്കാനൊന്നും പറ്റത്തില്ല. മനസ്സിനാരാണ് ജയിക്കാൻ ശ്രമിക്കുന്നത്? ആരാണ്? മനസ്സ് തന്നെ, വേറെ ആരുമില്ല. മനസ്സ് തന്നെയാണ് മനസ്സിനെ ജയിക്കാൻ ശ്രമിക്കുന്നത്. മനസ്സ് മനസ്സിനെ ജയിക്കാൻ ശ്രമിക്കുക എന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ലോ. എന്തുകൊണ്ട്? എന്തുകൊണ്ടാണ് ഈ പരാജയപ്പെട്ടുകൊണ്ടിരിക്കുന്നു? മനസ്സ് തന്നെ പരാജിതം തന്നെയാണ് ജയിക്കാൻ ശ്രമിക്കുന്നത്. അപ്പോ എന്ത് സംഭവിക്കും? ജയവും പരാജയവും മാറി മാറി വന്നുകൊണ്ടേയിരിക്കും. കാരണം പരാജിതനാകുന്നു മനസ്സ് തന്നെ, ജയിക്കാൻ ശ്രമിക്കുന്നു മനസ്സ്. അപ്പൊ ഇത് രണ്ടും മനസ്സിൽ മാറി മാറി വരും, അല്ല വേറെന്ത് സംഭവിക്കാനാണ്? അപ്പൊ പിന്നെ ഇവിടെ പറയുന്നത് എന്താണ്? വിവേകം കൊണ്ട് അതിനെ പതുക്കെ മെരുക്കിയെടുക്കും. വിവേകം അവിടെ കൊണ്ടുവന്നിട്ട് ആ വിവേകത്തിന്റെ വഴിയേ മുമ്പോട്ട് പോവുക, അണയുക എന്ന് പറയുന്നതാണ്. സാവകാശം ആ ഭാഗത്തേക്ക് പോവുക, പ്രായോഗികമായി അതേ ഉള്ളൂ. പിന്നെ വലിയ തത്വചിന്തയൊക്കെ നമ്മൾ പഠിച്ചു വച്ചിട്ടും പ്രായോഗികമായി എന്താ ചെയ്യേണ്ടതെന്നുള്ളത് അറിഞ്ഞിരിക്കണം. തത്വചിന്തയൊക്കെ ഒരു ഭാഗത്തിരിക്കും, മനസ്സ് അതിൻ്റെ വഴിക്ക് വേറൊരു ഭാഗത്ത് പോയി. അപ്പൊ പ്രായോഗികമായി ചെയ്യാന്നുള്ള ഇതാണ് ഈ വിവേകത്തെ ക്രമേണ വളർത്തിക്കൊണ്ടുവരിക. ഇത്രയേ പറ്റൂ. അത് എത്ര കാലം കൊണ്ട് എങ്ങനെ സാധിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശ്രമിച്ചുകൊണ്ടിരിക്കുക. സാധിച്ചില്ലെങ്കിൽ ഒരു നഷ്ടവുമില്ല, ചത്തുപോകുമല്ലോ, അതിന്റെ പ്രശ്നമൊന്നും ഇല്ലല്ലോ. അതുവരെയല്ലേ ഉള്ളൂ ഈ പ്രശ്നങ്ങൾ മുഴുവൻ. ഇവർ സാധിച്ചില്ലെങ്കിലും പിന്നെ നഷ്ടവും ലാഭവും ഒന്നുമില്ല. ഈ ജീവിച്ചിരിക്കുമ്പോഴാണ് എന്ത് ലാഭ നഷ്ടങ്ങളെല്ലാം കണക്കൂട്ടുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമൊന്നുമില്ല. അപ്പൊ ജീവിച്ചിരിക്കുമ്പോൾ ജീവിക്കുന്നത് എങ്ങനെയെന്നുള്ളതാണ് പ്രശ്നം. അവിടെ എങ്ങനെ ജീവിക്കണം, ഏത് രീതി ജീവിക്കണം, അവിടെയാണ് വിവേകത്തിൻ്റെയൊക്കെ ആവശ്യം. അത് കഴിഞ്ഞുള്ള കാര്യം ചിന്തിക്കേണ്ട കാര്യം. പിന്നെ ഗുരു ഇതിനാണ് പറയുന്നത് എന്താണ്, അങ്ങനെ പോയി കഴിഞ്ഞാൽ അത് സദ്ഗതി, അതാണ് പരഗതി. അത് അവസാനം പറഞ്ഞു. ഇനി പറയും സദ്ഗതി എന്ന് പറയുന്ന ഒന്നുണ്ട്. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ആ സദ്ഗതിയെക്കുറിച്ച് നമ്മൾ വിശ്വസിക്കണം, വിശ്വസിച്ചുകൊണ്ട് പോകണം. അല്ല സദ്ഗതിയെക്കുറിച്ച് നമുക്കറിയാൻ വരെ വഴിയൊന്നുമില്ല. പക്ഷെ ഇപ്പോൾ ഉള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ബോധ്യമുള്ള കാര്യങ്ങളാണ്, അവനവനെ കുറിച്ചും അവനവൻ്റെ മനസ്സിനെ കുറിച്ചും. ഇവിടെ എങ്ങനെ പോകാന്ന് വെച്ചാൽ പതുക്കെ മനസ്സിൽ വിവേകത്തെ പതുക്കെ വളർത്തി കൊണ്ടുവരിക, അതിനോട് അടുക്കാൻ ശ്രമിക്കുക, അത്രേ ഒരാൾക്ക് പറ്റൂ. അതാണ് ഇവിടെ പറയുന്നത്. അത് മനസ്സിനെ ജയിക്കുന്ന കാര്യമൊന്നുമല്ല, മനസ്സിനെ ഒന്ന് വഴിതിരിച്ച് വിടുന്നു, അത്രേ ഉള്ളൂ. മനഃശാസ്ത്രജ്ഞന്മാരെ സബ്ലിമേഷൻ എന്നൊക്കെ പറയും, ഉദാത്തീകരണം, മനസ്സിനെ ഉയർത്തി ഉയർത്തി കൊണ്ടുവരിക. മനസ്സിന് അതിൻ്റെതായ രീതികളും എന്താണ് പ്രശ്നങ്ങളൊക്കെ ഉണ്ട് മനസ്സ്. പക്ഷെ അതിനെ ഒരു ഉയർന്ന നിലയിലേക്ക് നമ്മൾ മാറ്റിക്കൊണ്ടുവരാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. അതിനാണ് സബ്ലിമേഷൻ എന്ന് പറയുന്നത്. അതുപോലെ അതല്ല ഇവിടെ പറയുന്നത്. ഇവിടെ പറയുന്നത് കുറച്ചുകൂടി മനസ്സിൽ ആ വിവേകത്തെ വളർത്തുക എന്നുള്ളതാണ്. അതിനൊരു വഴി ഒരു പറഞ്ഞു തരികയാണ്. ഇങ്ങനെ ഒന്നുണ്ട് സമ എന്ന് പറയുന്ന ഒരു ബോധം പ്രപഞ്ചത്തെ സംബന്ധിച്ച് നമ്മളെ സംബന്ധിച്ചൊക്കെ ഉണ്ടാകണം. അതൊരു യഥാർത്ഥമായ അറിവാണ്. ആ അറിവിനെ വളർത്തണം. മറ്റവർ പറയുന്നതല്ല, നിങ്ങളെ ശല്യപ്പെടുത്തുന്ന എന്തെങ്കിലും മാനസികമായ പ്രശ്നങ്ങളുണ്ടെങ്കിൽ, എന്തെങ്കിലും ദൗർബല്യങ്ങൾ പോരായ്മകളൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് മനസ്സിനെ കുറച്ചുകൂടി നല്ല കാര്യങ്ങളിലേക്ക് മാറ്റിക്കൊണ്ടുപോകും. അതിനാണ് അവർ സബ്ലിമേഷൻ എന്നൊക്കെ പറയുന്നത്. ഇവിടെ പറയുന്നതല്ല, ഇവിടെ പറയുന്നത് പ്രശ്നങ്ങൾ ഉള്ളപ്പോൾ തന്നെ ഇങ്ങനെ ഒരു അറിവിലേക്ക് കൊണ്ടുവരും, വിവേകത്തിലേക്ക് കൊണ്ടുവരും. സമ്മാ എന്ന് പറയുന്ന ഒരു അറിവിലേക്ക് കൊണ്ടുവരും. ആധ്യാത്മികമായൊരു നിർദ്ദേശം. ഈ അറിവ്, ആത്മാവ്, ഇതിനൊക്കെ അംഗീകരിച്ചുകൊണ്ടുള്ള നിർദ്ദേശമാണ്. മനഃശാസ്ത്രജ്ഞന്മാർ പറയുമ്പോൾ അവർക്ക് അതൊന്നും അംഗീകരിക്കണമെന്ന് നിർബന്ധമില്ല. അതില്ലാതെ തന്നെ അവർ ഓരോരോ വിദ്യകൾ പറഞ്ഞ് പറയുകയാണ്, നിങ്ങളിങ്ങനെ ചെയ്യുക. ഗുരു അങ്ങനെയല്ല. അറിവെന്ന് പറയുന്ന ഒന്നിനെ സ്ഥായിയായി പരമാർത്ഥ സത്യമായി അംഗീകരിച്ചുകൊണ്ട് ആ അറിവിനെ കണ്ടെത്തുക, അറിയുക. ആ അറിയുന്ന വഴിയാണ് വിവേക ശക്തി എന്ന് പറയും. അതിലൂടെ മുമ്പോട്ട് കൊണ്ടുപോവുക എന്നുള്ളതാണ്. അതാണ് ഇവിടുത്തെ ഉദാത്തീകരണം. മനസ്സിനെ മേലോട്ട് കൊണ്ടുപോകുക എന്ന് പറയുന്നത് അത് ഒറ്റയടിക്ക് സാധ്യമാകില്ല, ക്രമേണ മാറ്റിക്കൊണ്ടുവരണം എന്നുള്ള. അപ്പൊ മനുഷ്യൻ അവൻ്റെ മറ്റു കാര്യങ്ങളിലൊക്കെ, ഇപ്പോൾ മനുഷ്യർ, സാധാരണ മനുഷ്യര് അവരെന്തെങ്കിലും പ്രവൃത്തികളിലോ, സാധാരണ മനുഷ്യർ എന്ന് വെച്ചാൽ നമ്മൾ സാധാരണ മനുഷ്യരെയാണ്, നമ്മൾ അസാധാരണ മനുഷ്യരൊന്നുമല്ല, എല്ലാവരും സാധാരണ മനുഷ്യരെയാണ്. എന്തെങ്കിലും പ്രവൃത്തികൾ ഇതിലൊക്കെ ഏർപ്പെട്ടിരിക്കുകയാണെങ്കിൽ അവരുടെ ആ പ്രവൃത്തി അവരുടെ ബോധത്തെ അപഹരിച്ചുകളയും. എന്നുവെച്ചാൽ അതിനെക്കുറിച്ച് ഒരുപാട് ചിന്തിക്കേണ്ടി വരും, ഒരുപാട് ആലോചന വരും. അതങ്ങനെ ചെയ്യണം, ഇതങ്ങനെ ചെയ്യണം, എങ്ങനെയായാലും അതിനെ വിജയിപ്പിക്കാൻ പറ്റും. അല്ലേ, നമ്മുടെ സ്വാമി ഇപ്പോൾ ഇവിടെ വന്നിരിക്കുകയാണെങ്കിൽ ഇപ്പോൾ ആലോചന പ്ലോട്ട് എങ്ങനെയായിരിക്കണം, അവിടെ എങ്ങനെയായിരിക്കും, അറേഞ്ച് ചെയ്യേണ്ടത്, മനസ്സിൽ നിന്ന് അത് പോകത്തില്ല. മറ്റവന് അവിടെ മറ്റേ ആളിനെ എപ്പോഴാണ് പോയി കാണേണ്ടത്, എൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ഒന്നുകൊണ്ടേ വരാതിരിക്കും. നമ്മളൊരു പ്രവൃത്തിയിൽ ഏർപ്പെട്ടിരുന്ന നമ്മുടെ ബോധത്തെ ആ പ്രവൃത്തി അപഹരിച്ചുള്ളു. അതിന് വളരെയധികം ഏകാഗ്രതയും അതൊക്കെ ആവശ്യമുള്ള പ്രവൃത്തിയാണെങ്കിൽ വിശേഷിച്ചു. അപ്പൊ അതാണ് ഞാൻ ഈ സാധാരണക്കാരൻ എന്ന് പറയുന്നത്. നമ്മളങ്ങനെ അത്തരം പ്രവൃത്തിയിൽ ഇരുന്നാൽ, മനസ്സിനെ അവിടെ കൊടുക്കാതിരുന്നാൽ ആ നമ്മുടെ പ്രവൃത്തി നമുക്ക് വിജയിപ്പിക്കാൻ പറ്റില്ല. പല പല കാര്യങ്ങളും നോക്കണം. ഒന്ന് നമ്മുടെ പ്രവൃത്തി ശ്രദ്ധിക്കണം, പിന്നെ നമ്മുടെ പ്രവൃത്തിക്ക് എതിരായി ഉടനെയാ പാര വരുന്നത് അല്ലേ, അത് നോക്കണം. അത് വലിയൊരു ജോലിയാണ്. നമ്മുടെ മനസ്സിനെ പൂർണ്ണമായും അപഹരിച്ചു കളയും നമ്മുടെ പ്രവൃത്തിയിലുള്ള ഏകാഗ്രത. അതില്ലാതെ പ്രവൃത്തി വിജയിപ്പിക്കാനും പറ്റില്ല. അപ്പൊ പിന്നെ അഖണ്ഡ വിവേക ശക്തിക്ക് ഇടമിട പലതും ഇപ്പൊ സ്വാമി പറയുന്നത് സ്വാമിമാരെ സഹിക്കാൻ പറ്റില്ല എന്നേ. ഈ ക്ഷുദ്രജീവികളെന്ന് പറയുന്ന എല്ലായിടത്തും ഉണ്ട്, എല്ലാ സ്ഥലത്തും കാണും. അപ്പോ എന്നുവെച്ചാ ക്ഷുദ്രജീവി എന്ന് വെച്ചാ മൂട്ട, കൊതുക്, ഉറുമ്പ്, കടിക്കുന്ന സാധനം. അപ്പോ അതെല്ലായിടത്തും കാണും. അപ്പൊ അതൊക്കെ ശ്രദ്ധിക്കേണ്ടി വരും. അപ്പൊ പിന്നെ ഈ പറയുന്ന വിവേകശക്തിയൊക്കെ എവിടെ, അതിന് സ്ഥലം എവിടെ, അതിന് മനസ്സിൽ കുറച്ച് അവിടെ സ്പേസ് വേണം ഇതിനൊക്കെ. അതുകൊണ്ടാണ് പറഞ്ഞ വിഷമം. അത് ഗുരുവിനും അറിയാം, ഇത് വിഷമമാണ്. പ്രത്യേകിച്ച് നമ്മൾ പ്രവൃത്തി മണ്ഡലത്തിൽ നിൽക്കുമ്പോൾ വിഷമമാണ്. എന്നാലും പിന്നെ എന്താണ്, ഇതെല്ലാം വേറെ വഴിയില്ലല്ലോ. ഇവിടെ നിന്നുകൊണ്ട് തന്നെ ഇതൊക്കെ ചെയ്യാൻ പറ്റും. ഇതൊക്കെ അറിയാനും ചിന്തിക്കാനും ഒക്കെ ഇതിൻ്റെ ഇടയ്ക്കേ പറ്റും, അല്ലാതെ പറ്റത്തില്ല. പിന്നെ ഇത് അങ്ങനെ ഒരാൾ വളരെ സിൻസിയറായിട്ട് എനിക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ തന്നെ നിൽക്കണമെന്ന് വെച്ചാൽ ഇത്തരം കർമ്മങ്ങളൊക്കെ കുറെ ഒഴിവാക്കി നിർത്തുക കുറെയൊക്കെ. പിന്നെ അത്യാവശ്യം നമുക്ക് ജീവിക്കാനുള്ള കർമ്മങ്ങൾ മാത്രം വയ്ക്കുക, അങ്ങനെ പോകുക. അപ്പൊ അങ്ങനെ പോകുമ്പോൾ വരുന്ന ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഭൗതികമായി പലതും നമുക്ക് നഷ്ടപ്പെടും. അപ്പൊ അതിലും നഷ്ടബോധം തോന്നും, അങ്ങനെ ഒരു നഷ്ടബോധം വരും. ഞാൻ ഇന്നതിന്നതൊക്കെ എനിക്ക് നേടാമായിരുന്നു, അതൊക്കെ നഷ്ടപ്പെട്ടു പോയി എന്ന് തോന്നും. എന്നാ അതിൽ നിന്ന് കഴിഞ്ഞാലോ മനസ്സ് കലുഷിതമാകുകയും ചെയ്യും. അത് വിട്ടുകഴിഞ്ഞാൽ നഷ്ടബോധം തോന്നും. അധികാരം മറ്റ് പലതും അത് ഒരാളുടെ കയ്യിൽ ഇരിക്കുമ്പോൾ അതിൻ്റെതായ ഒരു സുഖമുണ്ട്, ഇല്ലാന്നൊന്നും പറയാൻ പറ്റില്ല. അത് കയ്യിൽ നിന്ന് പോയി കഴിഞ്ഞാൽ അതിൻ്റെതായ ഒരു പ്രയാസം വരും. അപ്പോൾ ഒരു സ്വാമി ഒരിക്കൽ എന്നോട് പറഞ്ഞു, ഇതിനെക്കുറിച്ചൊക്കെ കുറച്ച് ബോധമുള്ളതാണ്. അത് ഈ പറയുന്നതൊക്കെ ശരി തന്നെയാണ്, അതിനോടൊക്കെ ഞാൻ പൂർണ്ണമായി യോജിക്കുന്നുണ്ട്. പക്ഷേ എനിക്ക് സുഖം തോന്നുന്നത് ഇതിലാണ്, ഏതിന്, നേരെ വിപരീതമായ കർമ്മങ്ങളിലും അതിൽ അധികാരത്തിലും ഗുണത്തിലും അതിലൊക്കെയാണ് എനിക്കൊരു ഇൻട്രസ്റ്റ് തോന്നുന്നത്. മറ്റത് സംഗതിയൊക്കെ ശരി തന്നെയാണ്. അപ്പൊ അങ്ങനെ വരുമ്പം അതിലാണ് ഇൻട്രസ്റ്റ് എങ്കിൽ പിന്നെ അതിൽ തന്നെ പോവുക. ഒരാൾക്ക് അതാണ് ഇൻട്രസ്റ്റ് എങ്കിൽ പിന്നെ അതിൽ പോകാനേ പറ്റും. ആണ് പറഞ്ഞത് ഇതിന് താല്പര്യം നമ്മുടെ അതിനൊരു ജീൻ എന്ന് പറയുന്ന ഒരു സാധനമുണ്ട് ഉള്ളിലിരിപ്പുണ്ട്, അത് വേണം, ഉണ്ടായാലേ പറ്റും. പഴയകാലത്ത് അതിന് സംസ്കാരം എന്ന് പറയും, ഇന്ന് ജീൻ എന്ന് പറയും. ജീൻ ഉണ്ടെങ്കിലേ പറ്റും. സംസ്കാരമൊന്നും ഞാനിപ്പോ പറയാറില്ല. ഞാനിപ്പോ സംസ്കാരത്തിന് പകരം പറയുന്ന ജീൻ എന്നാണ്. അതുണ്ടെങ്കിലേ പറ്റും. അതുണ്ടെങ്കിൽ കുറേയൊക്കെ അതിനെ ഒഴിവാക്കുക അത്യാവശ്യം, അതും വേണം. എന്നിട്ട് വിഷയവിരോധിനിയായ സമയെ വളർത്തിക്കൊണ്ടുവരിക, ഇങ്ങനെയൊക്കെ പറ്റും. ഇനി ചിലതും മനുഷ്യർക്ക് ഇന്ന് താല്പര്യം അങ്ങോട്ട് കൂടും, അതിലേക്ക് കൂടും, പിന്നെ അങ്ങോട്ട് പോകും. അല്ല, ഇതിലേക്കാണ് താല്പര്യം വരികയാണെങ്കിൽ അവരിതിലൊക്കെ തന്നെ കുറച്ച് സമയം കളയും. അപ്പൊ ഇതിന് നിങ്ങൾ കുറേ സമയം കഴിഞ്ഞാൽ അതിൻ്റെതായ, ഇതിലെന്താ നേട്ടം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെതായ ഒരു സമാധാനവും സുഖവും ഒക്കെ ഉണ്ടാവും. മുനിചര്യാവഞ്ചകത്തിലൊക്കെ പറയുന്നു, മുനിയായിട്ട് ജീവിച്ചു കഴിഞ്ഞാൽ അതിൻ്റെതായ സുഖമുണ്ടെന്നാണ് ഗുരുദേവൻ പറയുന്നു. അത് അങ്ങനെ ജീവിക്കാൻ പറ്റണ്ടേ? അതിന് കഴിയണ്ടേ? കഴിഞ്ഞാൽ അതാണ് ഈ പറയുന്ന മറ്റ് കർമ്മ മണ്ഡലങ്ങളെക്കാളും ഏറ്റവും കൂടുതൽ സന്തോഷവും സമാധാനവും തരുന്ന അതെന്നാണ് ഗുരു പറയുന്നത്. അതിന് കഴിയണം, അത് സാവകാശം കഴിയും. അതുകൊണ്ടാണ് ഇവിടെ എന്ന് പറഞ്ഞ വിഷമയവെന്ന്, അതിനാൽ വിഷമയവെന്നുകൊണ്ട് ക്രമേണ വിഷയവിരോധിയോട് അണഞ്ഞിടേണം, അടുക്കണം. അതാണ് ഒരാൾ ശ്രമിച്ചു കൊണ്ടിരുന്നത്. ഞാൻ പിന്നെ വിഷമയും സമയം അധികം വിശദീകരിക്കാണ്ട് അത് നമ്മൾ ഒരുപാട് വിശദീകരിച്ച. ഇത് വളരെ മറ്റു നമ്മൾ വിശദീകരിച്ചുകൊണ്ട് ഇത് വളരെ സിമ്പിളാണ്. ഇത് വേറെ അങ്ങനെ സങ്കീർണമായ കാര്യങ്ങളൊന്നുമില്ല, ഇത് മനസ്സിലാക്കാവുന്നുള്ളതേ ഉള്ളൂ. ഒരാൾ എഴുതിയിരിക്കുന്നത് ഇത് വ്യാഖ്യാനിക്കാൻ പറ്റത്തില്ല, ഇതൊന്നും വ്യാഖ്യാനിക്കുന്നത് ഭയങ്കര ഇതാണ്, ഇത് വ്യാഖ്യാനിക്കാൻ പറ്റാത്ത ഒന്നുമില്ല. വ്യാഖ്യാനിക്കാൻ ബുദ്ധിമുട്ടുള്ള ഭാഗങ്ങളുണ്ട് ഗുരു പറഞ്ഞിരിക്കുന്നത്. ഏതാണെന്നറിയാമോ? ഏതാണോ? ആ, സമാധിയെ കുറിച്ച് പറയുന്നത് വേറൊരാൾക്ക് വ്യാഖ്യാനിക്കാൻ പറ്റും. ധനിമയമായ ഗഗനഞ്ജലിക്ക് വന്നാളണയും അതിങ്കലതി എന്നൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ അതാർക്കും വ്യാഖ്യാനിക്കാൻ പറ്റത്തില്ല. അതൊക്കെ എന്താണ്, വ്യക്തിനിഷ്ഠമായ അനുഭവങ്ങളെ കുറിച്ച് പറയുന്നു. ഇത് അല്ല, ഇത് പറയുന്ന ഒരു സാധനയെ കുറിച്ചാണ്. അപ്പോൾ ഒരു സാധനയെ കുറിച്ച് പറയുമ്പോൾ അത് വ്യാഖ്യാനിക്കണം. എന്തുകൊണ്ട്? എന്തുകൊണ്ടാണ് സാധന എന്ന് പറയുന്ന ഒരാളെ അനുഷ്ഠിക്കുന്ന കാര്യമാണ്. അപ്പോൾ ഒരു ഗുരു ഉപദേശിക്കുന്നത് അവൻ കേട്ട് മനസ്സിലാക്കി അതുപോലെ അവൻ്റെ ജീവിതത്തെ അനുഷ്ഠിക്കാനാണ്. മനസ്സിലാകാത്ത കാര്യം പറഞ്ഞിട്ട് എന്താ കാര്യം? പിന്നെ രണ്ടിനെ രണ്ടായി കാണുന്നു. ഇത് തികച്ച് സാധനാപരമായൊരു ഭാഗമാണ്. ഇതിൽ വ്യാഖ്യാനിക്കാൻ വയ്യാത്ത യാതൊരു കാര്യവും, ഇതിൻ്റെ ആശയം വളരെ വ്യക്തമാണ്. അവിടെയാണ് ഒരാൾ എഴുതിയിരിക്കുന്നത് ഇത് വ്യാഖ്യാനിക്കാൻ പറ്റാത്തതാണ്. എന്ന് പറയുന്നത് ഇത് മനസ്സിലാകാത്തതുകൊണ്ടാണ്. ഇതെല്ലാം പറയുന്നത് ഇത് കേൾക്കുന്നയാളത് മനസ്സിലാക്കി സ്വന്തം ജീവിതത്തിൽ അനുഷ്ഠിക്കാനുള്ള കാര്യം പറയാം. എന്താണ് സമ വിഷമ എന്ന് മനസ്സിലാക്കി സമയം സ്വീകരിക്കുക, അതിനെ ശീലിക്കുക, അതാണ് പറയുന്നത്. അത് മനസ്സിലാകാത്തതാണെങ്കിൽ പിന്നെ ഇത് പറഞ്ഞിട്ട് എന്താ പറയുക? ആർക്ക് എന്ത് ഗുണം? അപ്പോൾ സാധനാഭാഗങ്ങളെല്ലാം നമുക്ക് മനസ്സിലാവും. പിന്നെ ഒരു സമാധി എന്ന് പറയുന്ന ഒരു അവസ്ഥയെക്കുറിച്ച് പറയുന്നിടത്ത് നമുക്ക് മനസ്സിലാക്കാവുന്നുമില്ല. അതിനെ വ്യാഖ്യാനിക്കാതിരിക്കുന്നതെന്നല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. വ്യാഖ്യാനിച്ചിട്ടുണ്ട്, വ്യാഖ്യാനിച്ചാൽ വ്യാഖ്യാനിക്കുന്ന നമുക്കൊരു തൃപ്തി വരത്തില്ല. ഇതങ്ങനെയല്ല, ഇന്നതാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമുക്കൊരു നമുക്ക് ചെയ്യാൻ കഴിഞ്ഞാലും കഴിഞ്ഞില്ലെങ്കിലും ഇത് കുടമാണ് എന്നുള്ളതിൻ്റെ സ്ഥാനത്ത് ഇത് അറിവാണ് എന്നുള്ള അറിവിനെ വളർത്തിക്കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കത് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ, പക്ഷെ കാര്യം മനസ്സിലായല്ലോ. പിന്നെ അത് പറ്റുന്നതും പറ്റാതിരിക്കുന്നതും നമ്മുടെ പ്രശ്നമാണ്, ഉപദേശിച്ചതിൻ്റെ പ്രശ്നമാണ്, നമ്മൾ മനസ്സിലാക്കിയതിൻ്റെ പ്രശ്നമാണ്, മറ്റേ അങ്ങനെയല്ല. അതുകൊണ്ട് ഇതിൽ അങ്ങനെ പറയുന്ന പോലെ ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. ഇതൊരു സാധന മാർഗത്തെ നിർദ്ദേശിക്കും. വിഷമതയാർന്നഴും വിഷമതയോടുകൂടി പ്രകടമാകുന്ന അന്യയെ വിഷമം അഖണ്ഡ വിവേകശക്തി എന്നീ അഖണ്ഡമായ വിവേകശക്തിയെ കൂടാതെ സമയക്കൂടാതെ വെന്നുകൊള്ളുവാൻ ജയിക്കുന്നതിന് വിഷമം പ്രയാസമാണ്. വിഷമയെ വന്നതിനാൽ, വിഷമയെ ജയിച്ചുകൊണ്ട്, വിഷമയെ വന്നതിനാൽ വിഷമയെ ജയിച്ചുകൊണ്ട് വിവേകമാകും വിഷയ വിരോധിനിയോട്, വിവേകമാകുന്ന സമയാകുന്ന വിഷയവിരോധിനിയോട്, വിഷമ വിരോധിനിയോട്, വിഷമയ്ക്ക് വിരോധിയായിരിക്കോട് അണഞ്ഞിടണം, അടുക്കണം, എന്നുവെച്ചാൽ അതിനെ ശീലിക്കണം. ഇതിനെന്താ പ്രയാസം?